ഗുരുപരമാരെ സ്മരിച്ചു ബ്രഹ്മസൂത്ര സങ്കർഭാഷ്യാധ്യായം 3.13.21 സൂത്രം 34 യത് ആമനനാഥ് ദ്വാസുപർണാസോജാസഖായാസമാനം വൃക്ഷം പരിശസ്സുജാതീതയോരന്യപിപ്പലസബ്ദോത്യനസ്സൻ അന്യോ അവിചാകസീതി ഇതി അധ്യാത്മാധികാരേ മന്ത്രം ആധർവണികാഹ സേതാശ്വതരാശ്ചപഠന്തി തഥാ കഠാഹാർദം പിബന്ധോസുദസ്ലോകേ ഗുഹാം പ്രവിഷ്ടോ പരമേ പരാർത്ഥേ ഛായാതപോ ബ്രഹ്മവിദോ വനന്തി പഞ്ചാഗ്നി ഈജത്രിനാചകീതാഹ ഇതി കഠത്തിലെയും മന്ത്രങ്ങളാണ് പറയുന്നത്. ഇനി ശേതാശ്രിതയും കാണിക്കും. ഇതിന്റെ പ്രത്യേകത, ദ്വൈതികൾ അവരുടെ ദ്വൈത സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ മന്ത്രങ്ങളാണ്. കാരണം ഇത് സ്പഷ്ടമായും പറയുന്നത് ദ്വൈതമാണ്. പക്ഷെ അത് ശങ്കരാചാര്യരുടെ കൈ കിട്ടിയപ്പോൾ അത് ശരിയായ അദ്വൈതമായി. ദ്വൈതം അദ്വൈതം എന്നൊക്കെ പറയുന്നത് അവരവരുടെ മനസ്സിരിക്കുന്നു. അപ്പം ആരായാലും അവരുടെ മനസ്സിലിരിക്കുന്നതനുസരിച്ച് വ്യാഖ്യാനം. ശങ്കരാചാര്യ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ്? ദ്വാസുപർണ രണ്ട് പക്ഷികൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. സയുജ ചേർന്നിരിക്കുന്നവർ, പിരിക്കാൻ വയ്യാത്ത രീതിയിൽ. ഇവിടെ എല്ലാം ദിവേദനോട് ഉപയോഗിച്ചിരിക്കുന്നു. സഖായ സഖായം എന്നുള്ളതാണ് വൈദികമാണ്, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാം. ദോ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എല്ലാം അതിൻ്റെ വിശേഷണമാണ്. പക്ഷികളുടെ സഖായം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അർത്ഥം? കൂട്ടുകാരെന്നാണ് വളരെ വ്യക്തമായ അർത്ഥം. പിന്നെ ഡിക്ഷണറിയിൽ നോക്കേണ്ട കാര്യമില്ല. കൂട്ടുകാരൻ, കൂട്ടുകാരെന്ന് പറയുമ്പോൾ രണ്ടുപേരുണ്ടായാലല്ലേ കൂട്ടാകത്തുള്ളൂ. അപ്പം രണ്ടുപേര് ചേർന്ന് കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദ്വൈതമായി. പിന്നെ എങ്ങനെ അദ്വൈതം? പക്ഷെ അത് അദ്വൈത ഭാഷ്യകാരനത് സമ്മതം അല്ല. അതുകൊണ്ട് എങ്ങനെ വ്യാഖ്യാനിച്ചു? കൂട്ടുകാരൻ എന്നുള്ളത് വരാത്ത രീതിയിൽ സമാന അഭിവ്യക്തി കാരണവും അഭിവ്യക്തി കാരണം തുല്യമായിരിക്കുന്നവർ എന്ന് വ്യാഖ്യാനിച്ചു. അങ്ങനെ ഒരു അർത്ഥം എങ്ങനെ കിട്ടും? കൂട്ടുകാരെന്ന് പറഞ്ഞാൽ രണ്ടെന്നേ ഉള്ളൂ അർത്ഥം. അഭിവ്യക്തിക്ക് കാരണമായിരിക്കുന്ന രണ്ടു പേർ എന്നുള്ള അർത്ഥം എങ്ങനെ കിട്ടും? അതാണ് വ്യാഖ്യാനം. പാണ്ഡിത്യം എന്ന് പറയുന്നതാണ്. അപ്പൊ അദ്വൈതമായി സമാനമായ അഭിവ്യക്തി കാരണമുള്ളവർ, പ്രകടമാകുന്നതിന് തുല്യമായ കാരണം ഉള്ള രണ്ടുപേര്, ഇവിടെ രണ്ടുപേർക്കും പ്രകടമാകുന്നതിനുള്ള സാധനം എന്താണ്? ഹൃദയം, അന്തഃകരണം. പ്രകടമാകുന്ന രണ്ടുപേരാരൊക്കെയാണ്? ഈശ്വരനും പരമാത്മാവും. പരമാത്മാവും ജീവാത്മാവും. ഇപ്പൊ രണ്ടുപേരും എവിടെ? ഈ ശരീരത്തിൽ, ഓരോ ശരീരത്തിലും. അടുത്ത് പറയുന്നുണ്ട് വൃക്ഷം സമാനം വൃക്ഷം. ഈ ശരീരമാകുന്ന വൃക്ഷം, ഓ വൃക്ഷോച്ഛേദനെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടിട്ടുണ്ട്. എവിടെ പഠിച്ചിട്ടില്ല? കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടു? എങ്ങനെ? കേട്ടിട്ടുണ്ട്. എങ്ങനെ? എവിടെയാ കേട്ടത്? പഠിച്ചിട്ടുള്ളതിൽ കേട്ട ആരെങ്കിലും ഉണ്ടോ? വൃക്ഷാന്ന് കേട്ട എവിടെയെങ്കിലും ഉണ്ടോ? ആ, കേട്ടിട്ടുള്ളവരുണ്ട്. അത് തന്നെയാണ് വൃക്ഷം എന്ന് വെച്ചാൽ ഛേദിക്കപ്പെടുന്നത്, നശിക്കുന്നതെന്നർത്ഥം. അപ്പൊ അതൊക്കെ വളരെ യോജിക്കുന്നുണ്ട്. അപ്പൊ ഈ ശരീരമാകുന്ന, നശിക്കുന്ന ഈ സാധനത്തിൽ ഈശ്വരനും ജീവനും പ്രകടമാകുന്നതിനുള്ള സ്ഥാനം ഒന്ന് തന്നെ, ഹൃദയം. അങ്ങനെ വരുമ്പോൾ ഇവിടെ അദ്വൈതമാകാം, ദ്വൈതമായിട്ട് പറയാം, അദ്വൈതമായിട്ടും പറയാം. അല്ല, ദ്വൈതികൾക്ക് നേരിട്ടെന്ന് പറയാം. എന്താണോ സഖായു രണ്ടു പേര്, ജീവാത്മാവും പരമാത്മാവും, അവർക്ക് വ്യാഖ്യാനിക്കാനുള്ള കൂടും. ഈശ്വര സർവഭൂതാന ഹൃദയസ്യ തിഷ്ഠതി എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ വളരെ സൗകര്യമാണ്. പക്ഷെ അദ്വൈതി ഇതിൽ നോക്കുമ്പോൾ അദ്വൈതമേ കാണത്തുള്ളൂ. അങ്ങനെ ദ്വൈത രണ്ടെന്നർത്ഥം കൊടുക്കാൻ പറ്റില്ല, രണ്ട് സുഹൃത്തുക്കളെന്നർത്ഥം കൊടുക്കാൻ പറ്റില്ല, ഒന്നേ ഉള്ളൂ. പിന്നെ രണ്ടായത് എങ്ങനെ? എന്തുകൊണ്ട് ദ്വൈതം പ്രയോഗിച്ചു? ദൗ അത് ഈ ശരീരത്തിൽ, ഹൃദയത്തിൽ രണ്ടുപേരും അഭിവ്യക്തമാകുന്നു, പ്രകടമാകുന്നു എന്ന് അദ്വൈതത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചു. ദ്വൈതികൾക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് നേരിട്ട് രണ്ടുപേര് ജീവാത്മാവും പരമാത്മാവും. ഇപ്പൊ ശബ്ദത്തിൽ നിന്നർത്ഥം എടുക്കുന്നതിന് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശക്തിഗ്രഹം, അതിൻ്റെ നിയമങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരുപാട് നിയമങ്ങളുണ്ട്. അല്ല, വെറുതെ ഒരു ശബ്ദം കാണുമ്പം അർത്ഥജ്ഞാനം ഇന്ന അർത്ഥമേ തോന്നാവുന്നൊന്നുമില്ല. പിന്നെ അങ്ങനെ പലതരത്തിലെ അർത്ഥബോധം ഉണ്ടാകാനും പിന്നെ നിവൃത്തി ഇല്ലാതെ വരുമ്പോഴാണ് പിന്നെ ലക്ഷണയിലൊക്കെ പോകുന്നത്. അതിന് മുമ്പ് തന്നെ ഒരുപാട് ഉപായങ്ങളുണ്ട്. ശബ്ദങ്ങൾക്ക് നാനാർത്ഥമുണ്ട്. ശബ്ദത്തിന് എത്ര അർത്ഥം വരാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഭാഷ്യകാരന്മാരെല്ലാം വ്യാഖ്യാനിക്കുമ്പോൾ അവരുടെ ഉള്ളിലിരിക്കുന്ന അർത്ഥമാണ് പറയുന്നത്, ശബ്ദാർത്ഥമെന്ന് പറയുന്നു. ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലർക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണോ, വേദത്തിലുള്ള അർത്ഥമല്ലേ പറയുന്നത്? വേദത്തിലുള്ളത് തന്നെ, പക്ഷെ അവരവർ കണ്ടെത്തുന്നതാണ്. ശങ്കരാചാര്യർ കാണുമ്പോൾ ഇങ്ങനെ അർത്ഥം, അഭിവ്യക്തിക്ക് കാരണമായിരിക്കുന്ന ഒരു സ്ഥാനം. അതുകൊണ്ട് രണ്ടാകുന്നില്ല, ഒന്നേ ഉള്ളൂ അദ്വൈതം. അദ്വൈതി പറയുമ്പോൾ അങ്ങനെയല്ല, രണ്ടു പേരുണ്ട്, ജൈവാത്മാവ് വേറെ പരമാത്മാവ് വേറെ. അതുകൊണ്ട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അദ്വൈതികൾ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുന്നതുമായ ഒരു മന്ത്രമാണിത്. പല പ്രശ്നങ്ങളും വരും ഇവിടെ. എന്ത് പ്രശ്നം വന്നാലും നമുക്കൊരു പ്രശ്നമില്ല, മുമ്പോട്ടേലും മനസ്സിലാവും. പഴയ രീതിയുടെ ഇതും ഇതാണ്. അതാണ് ഈ ഇങ്ങനെ ഗ്രന്ഥങ്ങളെ പിന്തുടർന്നു വരുന്ന തത്വചിന്തയും സ്വതന്ത്രമായി വരുന്ന തത്വചിന്തയും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ വേദത്തെ പിന്തുടർന്ന് തന്നെ ഒരു സിദ്ധാന്തത്തെ സ്ഥാപിക്കണമെന്ന് വരുമ്പം ഇവിടെ പലരും ക്യൂ നിൽക്കുകയാണ് അവരവരുടെ സിദ്ധാന്തത്തെ സ്ഥാപിക്കാൻ. പലതരത്തിൽ വ്യാഖ്യാനിച്ചേ മതിയാവും, ഒരു വഴിയില്ല. അല്ല, അങ്ങനെ ഒരു പ്രാമാണിക ഗ്രന്ഥത്തെ സ്വീകരിക്കുക, സ്വതന്ത്രമായി ചിന്തിച്ചാണെങ്കിൽ ഒരു ഗ്രന്ഥത്തിൻ്റെ ഭാരം അനുഭവപ്പെടുത്തുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടുകളിൽ ഇവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, ഭാഷകാരൻ രാമാനുജാചാര്യൻ, മധ്വാചാര്യൻ, പിന്നീട് ഇങ്ങോട്ട് വന്ന ശ്രീവല്ലഭൻ, ഇങ്ങനെയൊക്കെയുള്ളവരുടെ കാലഘട്ടത്തിൽ, പിന്നെ നിമ്പാർക്കൻ, എവിടെയെന്നും കാലഘട്ടത്തിൽ സ്വതന്ത്രമായി അങ്ങനെ ഒരു തത്വം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരെ സ്വീകരിക്കത്തില്ല. ഒരു സദസ്സിൽ പോയി പറയാൻ പറ്റില്ല, പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. അംഗീകരിക്കേണ്ട വിദ്വാൻമാരാണ്. വിദ്വാൻമാർ അംഗീകരിക്കണമെങ്കിൽ ശ്രുതിയെ അനുസരിച്ച് പറഞ്ഞാലേ പറ്റൂ. അതുകൊണ്ട് എന്തിനാ ശ്രുതിയിൽ പോകുന്നതെന്നുള്ളത്. അവരവർക്ക് സിദ്ധാന്തങ്ങളുണ്ട്, അവരവർക്ക് ബോധിക്കുന്ന സിദ്ധാന്തങ്ങൾ, അവരവർ മനനം ചെയ്ത് സിദ്ധാന്തം എന്ന് പറയുന്ന മനനം ചെയ്യാതെ വരില്ലല്ലോ. അങ്ങനെ അവർ മനനം ചെയ്ത് ഉറപ്പിച്ച സിദ്ധാന്തങ്ങളുണ്ട് ഇവർക്കെല്ലാവർക്കും. പക്ഷെ അവർ ശ്രുതിയിലൂടെ അതിനെ അവതരിപ്പിക്കുന്നു, ഇത്രയേ ഉള്ളൂ. സിദ്ധാന്തം സ്വന്തമാണ്. അപ്പോൾ അംഗീകരിക്കാതെ ഈശ്വരൻ കൽപ്പിച്ചതാണെന്നുള്ള രീതിയിൽ ആൾക്കാർ സ്വീകരിക്കും. പിന്നെ അതിന് വരുന്ന വൈരുദ്ധ്യം, അതൊരിക്കലും പരിഹരിക്കാൻ പറ്റത്തില്ല. ദ്വൈതം, അദ്വൈതം, ഇഷ്ടാദ്വൈതം, അത് പരിഹരിക്കാൻ സാധ്യമേ അല്ല. അപ്പോൾ അദ്വൈതിക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങളെല്ലാം സമന്വയിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ദ്വൈതിക്ക് സമ്മതമാവട്ടെ, അവർ പറയും നിങ്ങൾ പറയുന്ന ശുദ്ധാസംബന്ധമാണ്. ശങ്കരാചാര്യർ പറയും വാലും കൊമ്പുമില്ലാത്ത കാളകൾ മൊത്തത്തിൽ ദ്വൈതികളെ കുറിച്ച് പറയുന്നതാണ്. കാളയെന്നോ പോത്തെന്നോ പറയാം എന്ന് പറയും. അപ്പോൾ ഒരിക്കലും പരസ്പരം യോജിക്കാൻ പറ്റത്തില്ല. ഒരാൾ സമന്വയിച്ചാലും മറ്റുള്ളവർ അതിനെ അംഗീകരിക്കത്തില്ല, അത്രയും വൈരുദ്ധ്യമുണ്ട്. ഒരുപാട് പേര് ഷഡ്ദർശന സമുച്ചയം, ദ്വാദർശ ദർശന സമുച്ചയം, ഇങ്ങനെയൊക്കെ ദർശനങ്ങളൊക്കെ സമന്വയിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ അത് അതാത് ദർശനക്കാർ അത് അംഗീകരിക്കത്തില്ല. ഓരോരുത്തരും പറയുന്നു ഞങ്ങൾ കണ്ടെത്തിയതാണ് പരമാർത്ഥം, അതിൽ നിന്ന് മാറാൻ സാധ്യമല്ല, അതാണ് ശരി. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സുഹൃത്തുക്കൾ എന്ന അർത്ഥമുള്ള ഒരു ശബ്ദത്തിനും അവർക്കിഷ്ടമുള്ള ഒരു അർത്ഥം വ്യാഖ്യാനിക്കേണ്ടി വരും. അല്ലെങ്കിൽ സ്വതന്ത്ര ഗ്രന്ഥമാണ്. അതാണ് പിൽക്കാലത്ത് വന്നപ്പം ഈ സ്വതന്ത്ര ഗ്രന്ഥങ്ങൾ വരുന്നതിന് ഒരു കാരണം അതാണ്, സ്വതന്ത്രമായിട്ട് അവരവർ ഗ്രഹിച്ച ആശയങ്ങൾ വച്ച് ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ പറയും പ്രമേയപരമായ ഗ്രന്ഥങ്ങൾ, അവർക്ക് തത്വം എന്തെന്ന് പറയുക മാത്രം, ഇവിടെ പ്രാമാണ്യ സമർത്ഥനമൊന്നുമില്ല. അത് വന്നു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ഇതുപോലെ വ്യാഖ്യാനിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഭാഷകാരൻ തന്നെ വ്യാഖ്യാനിച്ചെടുത്തു, അദ്വൈതമാക്കി, സഖായു എന്ന് പറയുന്നത് രണ്ടല്ല, രണ്ട് എന്ന് പറഞ്ഞതിനെ ഒന്നാക്കി, ദ്വൈതികൾ ഒന്നു എന്ന് പറയുന്നിടത്ത് രണ്ടാക്കും എന്ന വ്യാഖ്യാനമാണ്. സമാനം വൃക്ഷം പരിശസ്വജാതേ, ഒരേ ഒരു വൃക്ഷത്തിൽ തന്നെയാണ് വൃക്ഷത്തെയാണ് രണ്ടുപേരും ആശ്രയിച്ചിരിക്കുന്നത്. തയ്യോരന്യഹ പിപ്പല സദ്വത്തിയ, രണ്ടുപേരിൽ ഒരാൾ, തയ്യോഹോ എന്ന് പറയുമ്പം രണ്ടെന്നുള്ള വ്യക്തമല്ലേ, പക്ഷെ ഒരു പ്രശ്നമില്ല. അദ്വൈതി പറയും അത് ഉപാധി കൊണ്ടുള്ള ഭേദം കൊണ്ടാണ് രണ്ടെന്ന് പറഞ്ഞത്. പിപ്പലം കർമ്മഫലം സ്വാദ്ദു അത്തി ഭുജിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ രസകരമായി ആ കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സുഖമാണെങ്കിൽ രസകരം, ദുഃഖമാണെങ്കിൽ ദുഃഖം. അനശ്വനൻ അന്യോ, ഇതൊന്നും ഭക്ഷിക്കാത്തവനായ അന്യൻ, ഇത് അദ്വൈതിക്ക് വളരെ സൗകര്യപ്രദമാണ്. പക്ഷെ എന്ന് വിചാരിച്ച് എല്ലായിടത്തും ഈ സൗകര്യം കിട്ടത്തില്ല. ഭക്ഷിക്കാത്തവനായ അന്യൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. കർമ്മഫലത്തെയൊന്നും അനുഭവിക്കാത്തവനായ അന്യൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ എന്താ കർമ്മഫലം, കർമ്മവും കർമ്മഫലമൊന്നും ഈശ്വരൻ. അപ്പോൾ കർമ്മഫലമൊന്നും ഇല്ലാത്തവൻ, കർമ്മവും ഫലമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ കർത്താവും ഭോക്താവും അല്ലാത്തവൻ എന്ന് പറയുമ്പോൾ അത് അദ്വൈതിയുടെ പരമാത്മാവായി, നിർധർമ്മകനായ നിർഗുണമായ പരമാത്മാവായി. ഇതിൽ നിന്ന് തന്നെ അവിടെ എത്തിച്ചേരാം, അദ്വൈതത്തിൽ എത്തിച്ചേരാം വളരെ എളുപ്പം. അഭിചാകശീതി ശോഭിക്കുന്നു ഒരാൾ, ഇതിലൊന്നും പെടാതെ, ഈ സംസാരത്തിലൊന്നും പെടാതെ സംസാരാതീതനായി ശോഭിക്കുന്നു എന്ന് പറയുമ്പോഴും അദ്വൈതിക്കൊരു ബുദ്ധിമുട്ട് വരും. ഇത് ഒരാളെ കുറിച്ചാണ് പറയുന്നത്, എന്താണ് സർവധർമ്മ അതീതനായി നിർധർമ്മകനായി ശോഭിക്കുന്നു, നിർഗുണനായി നിരാകാരനായി എല്ലാം അവിടെ ചേരും. പക്ഷെ അവിടെ തന്നെ പറയുന്നു വേറൊരാൾ, രണ്ടാമതൊരാൾ കർമ്മഫലങ്ങളെയൊക്കെ അനുഭവിച്ച് മോഹിക്കുന്നു, ശോകിക്കുന്നു എന്നെല്ലാം പറയും. അപ്പോൾ വീണ്ടും രണ്ടെന്ന് വരും. അപ്പോൾ അദ്വൈതിക്ക് അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അദ്വൈതി പറയും സാറുമില്ല, അത് ഉപാധി കൊണ്ടാണ്. അതെവിടെ പറഞ്ഞിരിക്കുന്നു സഹായം എന്ന് പറയുന്നത്? പറഞ്ഞിട്ടുണ്ടത് സമാനാഖ്യാനബന്ധോ എന്നൊക്കെ പറയും. അങ്ങനെ രണ്ടു കൂട്ടരും മത്സരിച്ച് വ്യാഖ്യാനിച്ച് അവരവരുടെ സിദ്ധാന്തങ്ങളെ ഇവിടെ നിന്ന് സ്ഥാപിക്കും. ഇതി അധ്യാത്മാധികാരേ മന്ത്ര ആധർവണിക ശ്വേതാശ്വതരാശ്ച പഠന്തി. അധ്യാത്മാധികാരം എന്ന് പറഞ്ഞാൽ അധ്യാത്മ പ്രകടനത്തിൽ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ കർമ്മകാന്ഡത്തിലല്ല, ജ്ഞാനകാന്ഡത്തിൽ. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗം, ആത്മസംബന്ധിയായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഉപനിഷത്തിന് പ്രത്യേകിച്ചെടുത്ത് പറയുകയാണ് ഭാഷകാരൻ. ഈ മന്ത്രം ആധർവണികാഹ ശ്വേതാശുദ്രാശ്ച പഠന്തി തഥാ കഠാഹ, കടശാകാരം പറയുന്നു, വ്രതം പിബന്തോ സുഹൃദസ്യ രൂപീ ഗുഹാം പ്രവിഷ്ടോ പരമേ പരാർത്ഥേ ഛായാതപു ബ്രഹ്മവിദോ വദന്തി. അവിടെ ഈ വ്രതം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പിപ്പലം തന്നെ, കർമ്മഫലം. പിബന്ധോ അവിടെ ദിവാനം തന്നെ അനുഭവിക്കുന്നവരായി. സുഹൃദസ്യ ലോകേ, സുഹൃദത്തിന്റെ ഫലമായിരിക്കുന്ന ലോകം എന്ന് പറയുന്നത് എന്താ? എന്താ അങ്ങനെ കേട്ടില്ല? ഇതൊക്കെ പണ്ട് നമ്മള് ചർച്ച ചെയ്തതാണ്. ഇതാണ് സുഹൃദത്തിന്റെ ലോകം. നമ്മളെല്ലാം വലിയ നിലയ്ക്ക് ചിന്തിക്കുന്നവരാണ്. ഞാൻ ചെറിയ രീതിയിൽ ചിന്തിക്കുന്നതാണ്. ശരീരം തന്നെ പുണ്യഫലമായ ശരീരത്തിൽ അവിടെയല്ലേ രണ്ടുപേരും ഇരിക്കുന്നത്? ഗുഹാം പ്രവിഷ്ടവും, അവിടെ ഒരു ഗുഹയുണ്ട്, അതിൽ പ്രവേശിച്ചവരായി ഹൃദയഗുഹയിൽ. പരമേ പരാർത്ഥേ, അതിൻ്റെ തന്നെ അങ്ങേയറ്റം ഹൃദയത്തിലെ നേരത്തെ ഭാഷകാരൻ പറഞ്ഞ പോലെ അഭിവ്യക്തിക്ക് കാരണമായിരിക്കുന്ന അതിൽ അത് ആ പരമമായ രൂപത്തിൽ. ഈ പരാർത്ഥം പരമെന്ന് പല സ്ഥലത്തും വരാറുണ്ട്. ഛായാതപോ, വെളിച്ചവും വിരളും പോലെ, അല്ലെങ്കിൽ വെളിച്ചവും നിഴലും പോലെ രണ്ടുപേരിരിക്കുന്നുള്ളത് എന്ന് ബ്രഹ്മവിദു വതന്തി, ബ്രഹ്മവിദ്ധക്കൾ പറയുന്നു. പിന്നെ പഞ്ചാഗ്നി വിവേച തൃണാചികേത എന്നൊക്കെ പറയുന്ന കടുവംശത്തിലെ സന്ദർഭം അനുസരിച്ച് പറയുന്ന യമദേവൻ നചികേതസിനെ ഉപദേശിക്കുന്നു. ഇവിടെയും സുഹൃത്തുക്കളുടെ വിശേഷണങ്ങളാണല്ലേ? എങ്ങനെ? ഈ പഞ്ചാഗ്നി തൃണാചികേത എന്നുള്ളത് വിശേഷണങ്ങളാണ് സുഹൃത്തുക്കളുടെ. ആ അത് ബ്രഹ്മവിദാഹ എന്ന് പറയുന്നതിന് പറയുന്നു. കാരണം അതിന് തൊട്ട് മുമ്പ് ചർച്ച ചെയ്യുന്നത് നാചികേതാഗ്നിയെ കുറിച്ചും മറ്റുമൊക്കെയാണ്. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്ത് പറയുന്നു. ഒരേപോലെയാണെങ്കിലും രണ്ട് സ്ഥലത്തും പറയുന്ന ഈ ഇത് കിം അത്ര വിദ്യേകത്വം ഉദവിദ്യ നാനാത്വം, രണ്ടിടത്ത് രണ്ട് വിദ്യയെക്കുറിച്ചാണോ പറയുന്നത്? രണ്ടിടത്ത് ഒരു വിദ്യയെക്കുറിച്ചാണ്. കാരണം വ്യത്യാസമുണ്ട്. ഇത് സംശയ കിം താവത് പ്രാപ്തം വിദ്യ നാനാത്വം. ഈ പൂർവക്ഷി പറയുന്നത് രണ്ട് വിദ്യയാണ് പറയുന്നത്. കുതഹ വിശേഷ ദർശന, അതെന്താണ് സുവർണ ഇത്യേത്ര ഏകസ്യ ഭോക്തൃത്വം ദൃശ്യതേ ഏകസ്യ അഭോക്തൃത്വം ദൃശ്യ. ഇതാണ് ഭാഷകാരൻ ഇങ്ങനെ ഒരു കാര്യത്തെ ഇവിടെ കൊണ്ടുവന്നു. ഇതിനിങ്ങനെ ചർച്ച ചെയ്യുന്നതിനൊരു ഒരു മനസ്സിലിരിപ്പുണ്ട്, അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഒരു പ്രധാനമായ പ്രശ്നം ഇതാണ്. ഒരിടത്ത് ഒന്നിന് ഭോക്തൃത്വം പറയുന്നു, മറ്റൊന്നിന് അഭോക്തൃത്വം പറയുന്നു. ഒന്ന് കർമ്മഫലത്തെ അനുഭവിക്കുന്നു, മറ്റൊന്ന് അനുഭവിക്കുന്നില്ല എന്നാണ് ഒരിടത്ത് പറയുന്നത്. ഋതം പിബന്ധോ ഇത്യത്ര ഉഭയോരവി ഭോക്തൃത്വമേവ ദർശ്യത്തെ. പക്ഷെ ഋതം പിബന്ധോ ജീവനത്തിൽ പറഞ്ഞാൽ എന്താ, രണ്ടുപേരും കർമ്മഫലത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഭോക്തൃത്വം തദ്വേദ്യരൂപം വിദ്യമാനം വിദ്യാം ഭിന്ദ്യ. ഇവിടെ വേദ്യത്തിൽ ഭേദമുണ്ട്, രണ്ടാണ്. അപ്പൊ വിദ്യയും ഭിന്നമാണ് എന്ന് പറഞ്ഞാൽ എന്താ, അറിയേണ്ടത് രണ്ടാണെങ്കിൽ അറിവും രണ്ടായിരിക്കും. ഞാൻ പുസ്തകത്തെയും പേനയും അറിഞ്ഞാൽ പുസ്തകവും പേനയും രണ്ടാണ്. ഇവിടെ അറിവ് രണ്ടിനെ സംബന്ധിച്ചാണെങ്കിൽ അറിവ് രണ്ടാണ്. ഇപ്പൊ ഇവിടെ രണ്ടറിവാണ്. ഇതാണ് വേദ്യരൂപം വിദ്യമാനം. വിദ്യമാനം വേദ്യരൂപം, ഭിന്നങ്ങളായിരിക്കുന്ന വേദ്യം, വേദ്യങ്ങൾ. വിദ്യാം ഭിന്ദ്യ, വിദ്യയെയും ഭിന്നമാക്കുന്നു. അറിവ് രണ്ടാണ്, വിഷയവും രണ്ടാണ്. ഇത്യവും പ്രാപ്തി ബ്രവീതി വിദ്യകത്വം. വിദ്യ ഒന്നാണ്. ഇവിടെ ഉപാസനയാണോ സ്വാമി? അല്ലല്ല, തത്വജ്ഞാനം. തത്വജ്ഞാനത്തെ കുറിച്ചാണ് അതിന്റെ പറയുന്നത്. വിദ്യേകത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടും തത്വത്തെ പറയുന്നു. കുത്തഹ എന്തുകൊണ്ട്? യഥ ഉഭയോരപി അനയോർ മന്ത്രയോർ ഏത്താ പരിച്ഛിന്നം ദിത്തുഭേദം വേദ്യരൂപം അഭിന്നം അവനന്തി. പറയുന്നത് ഈ രണ്ട് മന്ത്രങ്ങളിലും അഭിന്നമായ ഒരു വേദ്യത്തെയാണ് പറയുന്നത്, രണ്ടിനെയല്ല. ഇതാണ് ഭാഷകാരന്റെ അദ്വൈതം. അദ്വൈതികൾ പറയും ഇവിടെ രണ്ടിനെയാണ് പറയുന്നത്. അതിന് വളരെ വ്യക്തമായി സഖായോ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഭാഷകാരൻ പറയും ഇല്ല, ഇത് ഉഭയോര പേനയോ മന്ത്രയോ രണ്ടു മന്ത്രങ്ങളും എത്താ പരിച്ഛിന്നം ദിത്വഭേദം. യത്ത കൊണ്ട് പരിച്ഛിന്നമായ എന്നുവെച്ചാ പരിമാണം കൊണ്ട് പരിച്ഛിന്നം, അളവ് കൊണ്ട് പരിച്ഛിന്നമായ. എന്താ അളവ്? രണ്ട്, ഒന്ന് രണ്ടെന്നൊക്കെ പറയുന്നത് അളവാണ്. അതുകൊണ്ട് പരിച്ഛിന്നമായ വേദ്യരൂപം അഭിന്നമാമനന്തി. പക്ഷെ അഭിന്നമായ വേദ്യമായ ഒന്നിനെയാണ് പറയുന്നത്. പിന്നെ ഈ പരിച്ഛേദ ഉപാധി ഉണ്ടല്ലോ. എന്നാണ് ദർശിത രൂപഭേദ ഒരുപക്ഷെല്ലോ ഇത് രണ്ടാണെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ പറയുന്നു നയിപ്പിച്ചത്. അന്ന് ശരിയല്ല. ഉപാവപി ഏതോ മന്ത്രോ ജീവ ദ്വിതീയം ഈശ്വരം പ്രതിപാദയതോ ർത്ഥാന്തരം. ശരിയാണ്, ഈ രണ്ട് മന്ത്രങ്ങളിലും ഈശ്വരനും തുടർന്ന് രണ്ടാമതായി ഈശ്വരനും ജീവനും ഈശ്വരനും ജീവനും തുടർന്ന് ഈശ്വരനും ഇവിടെ പറയുന്നുണ്ടെങ്കിലും അർത്ഥാന്തരമല്ല, ഒന്ന് തന്നെ. ജീവനും ഈശ്വരനും ഒന്നാണ്. ഭൂപ്പേതു മന്ത്രോ ജീവദ്വിതീയം ഈശ്വരം പ്രതിപാദിക്കോ. ജീവദ്വിതീയമായ ഈശ്വരനെ പ്രതിപാദനം ചെയ്യുന്നു, പക്ഷെ അർത്ഥാന്തരം എന്നാ. ദ്വാസുവർണായി താവത് അനശ്വനൻ അന്യോ വിജാകാശീരി ത്യസനായ അദ്ദേഹം പരമാത്മാ പ്രതിപാദിക്കും. എല്ലായിടത്തും പരമാത്മാവിനെയാണ് പറയുന്നത്. അല്ല, ആദ്യത്തെ സ്ഥലത്ത് ദ്വാസുവർണ എന്ന് പറയുന്നിടത്ത് അനശ്വനൻ അന്യോ അവിജാകശീരി കർമ്മഫലത്തെ അനുഭവിക്കാതിരിക്കുന്ന പരമാത്മാവ് എന്ന് പറയുമ്പോൾ അശന പിപാസ ഇതിനെല്ലാം അതീതനായിരിക്കുന്ന പരമാത്മാവിനെയാണ് പറയുന്നത്. വാക്യശേഷ വിവ പ്രതിപാദ്യമാണ് ദൃശ്യ. തുടർന്നും ആ പരമാത്മാവിനെയാണ് പറയുന്നത്. ജുഷ്ടം യഥാ പശ്യതി അന്യം ഈശം അസ്യ മഹിമാനം. ചേതാശ്രത്തിൽ പറയുന്നു, ഒരുവൻ അനേക യോഗ സാധനകളിലൂടെ എല്ലാം ജുഷ്ടം സേവിക്കപ്പെട്ടന ഉപാസിച്ച ആ ഈശ്വരനെ കണ്ടെത്തുന്നു, അതവന്റെ മഹിമാ മഹത്വമാണ്. എന്നുവെച്ചാൽ താൻ തന്നെയാണ്. കാരണം ഒരുപാട് ഉപാസനകളിലൂടെയൊക്കെ ഈശ്വരനെ കണ്ടെത്തുമ്പോൾ എന്താ അതിന്റെ മഹത്വം? താൻ തന്നെയാണോ എന്ന് മനസ്സിലാകുന്നു. വൃതംബ്യമുന്ത് ഇത്യത്രത്തു ജീവേ പിബതി അശ്വനായ അദ്ധ്യതീത പരമാത്മാവി സാഹചര്യത ശത്രുചാരേണ പിബന്തി ഉപചര്യതേ. പക്ഷെ ഇവിടെ വേറെ കുഴപ്പമുണ്ട്. രണ്ടാമത് വൃതം പിബന്ധൗ ദിവനത്തിൽ പറഞ്ഞു, കർമ്മഫലം രണ്ടുപേരും അനുഭവിക്കുന്നു. ഇതിന് വ്യാഖ്യാനം കൊണ്ടൊരു കസരത്തും നടത്താൻ പറ്റില്ല. വ്യക്തമായി ദിവനം പറഞ്ഞിരിക്കുകയല്ലേ, പിബന്ധൗ ഫലത്തെ അനുഭവിക്കുന്നു. അപ്പോൾ അവിടെ പിന്നെ എന്താ ചെയ്യുന്നത്? ലൗകിക ന്യായങ്ങളെ ആശ്രയിക്കുന്നു. എന്നുവെച്ചാൽ ലോകപ്രസിദ്ധ ഉക്തികൾ, അതിലൂടെ ജനം അംഗീകരിച്ചിരിക്കുന്ന യുക്തികൾ, പൊതുവെ അംഗീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അതിന് വിപരീത യുക്തികളും ധാരാളം വരും. അങ്ങനെ വരാം. എന്നാലും ഓരോരുത്തർക്കും നമ്മൾ സാധാരണ ഒരു സംവാദത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ പക്ഷത്തെ സമർത്ഥിക്കാൻ വേണ്ടി അനുകൂലമായ യുക്തികൾ പറയും. അതിന് വിപരീതമായ യുക്തി ഉണ്ടായിരിക്കും, പക്ഷെ അത് പറയത്തില്ല. അതുപോലെ ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ പറയുന്ന യുക്തി എന്താണ്? ക്ഷത്രന്യായം. ഉപനിഷത്തിനും ഭാഷകാരം പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പറയുന്നു. ഈ ഒരു യുക്തിയല്ലാതെ ഇത് ഈ കുരുകിൽ നിന്ന് രക്ഷപ്പെടാൻ വരെ ഒരു വഴിയില്ല. പക്ഷെ ഭാഷകാരനെ സംബന്ധിച്ച് ഇത് ധാരാളം മതി. ഒരു ന്യായം അല്ലെങ്കിൽ ഒരു യുക്തി അത് പറഞ്ഞാലെന്തായാലും പറഞ്ഞതാണല്ലോ. ഇതിന് വിപരീതമായി വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ വേറെ യുക്തി കാണിക്കും. ക്ഷത്രന്യായം എന്ന് പറയുന്ന നമുക്കറിയാം എന്താണ്. ഒരു റോഡിലൂടെ കുറേയധികം ആൾക്കാർ പോകുന്നു, എന്നുവെച്ചാൽ രാജാവും പരിവാരങ്ങളുമാണ് പോകുമ്പോൾ. രാജാവിന് കൊട പിടിക്കാൻ ഛത്രധാരികൾ പിറകെ നടക്കുന്നു. അങ്ങനെ ചിലപ്പോൾ പ്രധാനപ്പെട്ട റാണി ഉണ്ടെങ്കിൽ റാണിക്കൊക്കെ കൊട പിടിച്ചു, ബാക്കിയുള്ളവരെല്ലാം മേലത്ത് നടക്കണം. അത് മിലിട്ടറിയും മറ്റുമൊക്കെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരുപാട് കുടകൾ കാണുമ്പോൾ പിന്നെ അലങ്കാരത്തിനും പിടിക്കും, സാധാരണ കുട പിടിച്ചു പോകുന്നു. രാജാക്കു പോകുമ്പോൾ ഒരു ആഘോഷത്തെ കൊഴിപ്പിക്കാൻ വേണ്ടി സാധാരണ ആൾക്കാർ ഇങ്ങനെ കുട പിടിക്കും, വർണ്ണക്കുടകളെല്ലാം പിടിക്കും. ദൂരെ അതൊന്ന് കണ്ടുകൊണ്ടൊരാൾ പറയുന്നതാ, ഛത്രികൾ പോകുന്നു, കുട പിടിച്ച കുറേ ആൾക്കാർ പോകുന്നു. കുട പിടിച്ച കുറേ ആൾക്കാർ പോകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ആ പോകുന്ന എല്ലാവരുടെയും കയ്യിൽ കുടയുണ്ടെന്നല്ല. പക്ഷെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കുട പിടിച്ചവരെയും കുട പിടിക്കാത്തവരെയും എല്ലാം കൂടെ ചേർത്ത് കുട പിടിച്ചവരെന്ന് പറഞ്ഞു. ഇതാണ് ഛത്രന്യായം. അങ്ങനെയും ലോകത്തിൽ വ്യവഹാരം നടക്കാറുണ്ട്. അതാണ് ലൗകിക ന്യായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യായം ഉപയോഗിച്ച് നമുക്കിഷ്ടമുള്ള നമുക്ക് അനുകൂലമായ ഒരു തത്വത്തെ പറയാം എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ലോകത്ത് സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ല, കുറേയധികം പേര് പോകുമ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ പറയാതാ ആ പോകുന്ന കൂട്ടത്തിൽ കുറേ പേരുടെ കയ്യിൽ കുടയുണ്ട്, അങ്ങനെയും പറയാം. ആ പോകുന്ന കൂട്ടത്തിൽ കുറേ പേരുടെ കയ്യിൽ കുടയുണ്ടെന്ന് പറഞ്ഞാൽ ഛത്രന്യായം ആകത്തില്ല എന്ന് വെച്ചാൽ കുറച്ച് പേരുടെ കയ്യിൽ കുടയില്ല എന്ന് പറയും. ഇതങ്ങനെയല്ല, കുട പിടിച്ചവർ പോകുന്നു എന്ന് ചേർത്തങ്ങ് പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുട പിടിക്കാത്തവരും കൂടെ ചേർത്താണ് അത് പറഞ്ഞത്, കുടയില്ലാത്തവരും. അപ്പോൾ ആ ന്യായം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഭാഷ്യകാരന് എന്താണ്? വൃതം പിബന്ധവും കർമ്മഫലത്തെ അനുഭവിക്കുന്നവരായി. രണ്ടുപേരെയും ചേർത്ത് പറഞ്ഞെങ്കിലും അവിടെ ജീവന്മാരെ അനുഭവിക്കുന്നുള്ളൂ, ജീവൻ അനുഭവിക്കുന്നില്ല. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞു? ക്ഷത്രിന്യായം അനുസരിച്ച് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രയോഗമാണ്. അപ്പോൾ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആരും ചോദിക്കരുത്, എന്താണ് ദൈവമല്ലേ പറഞ്ഞത്, നേരെ പറയാമായിരുന്നില്ലേ, പറയുന്ന കാര്യം വ്യക്തമായി പറഞ്ഞെങ്കിൽ ഈ കുഞ്ഞാടുകളെല്ലാം നേരെ ധരിക്കത്തില്ലേ. ഇങ്ങനെ ഒരു ക്ഷത്രിന്യായം മനുഷ്യനെ വലയ്ക്കുന്നു, ഇതാണ് ഉദ്ദേശിച്ചതെങ്കിൽ എന്താണോ ജീവന്മാർ കർമ്മഫലം അനുഭവിക്കുന്നു, ഈശ്വരൻ കർമ്മഫലം അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് മനുഷ്യന് പറഞ്ഞു കൊടുക്കേണ്ടതെങ്കിൽ ഈശ്വരൻ എന്ത് ചെയ്യണം? നേരെ പറയണം. മനുഷ്യനാണ് ഈ വളഞ്ഞ ബുദ്ധിയൊക്കെ ഉള്ളത്, ഈശ്വരൻ എന്തായാലും അതില്ലെന്ന്. അപ്പൊ ഈശ്വരനാണ് പറഞ്ഞെങ്കിൽ നേരെ പറയേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ ചിലർക്ക് സംശയം തോന്നും. തോന്നിയത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ സംശയിക്കാൻ പാടില്ല, കാരണം അത് ഈശ്വരൻ പറഞ്ഞതിന് സംശയിച്ചു കഴിഞ്ഞാൽ പാപം കിട്ടും. അതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടല്ല, പാപം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ആ സംശയം ഉപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ വേറെ വഴിയുണ്ട്. എന്താണോ ഇതൊക്കെ മനുഷ്യൻ പറഞ്ഞതെന്ന് സമാധാനിക്കുക. മനുഷ്യൻ പറഞ്ഞ എന്താ അബദ്ധങ്ങൾ പറ്റും. എത്ര വലിയ മനുഷ്യനായാലും ശരി, മനുഷ്യൻ പറയുന്നിടത്ത് പലതരത്തിലുള്ള പിഴകൾ സംഭവിക്കും. അവ ശരിക്കും പറയേണ്ടത് ജീവൻ കർമ്മഫലത്തെ അനുഭവിക്കുന്നു, ഈശ്വരൻ കർമ്മഫലത്തെ അനുഭവിക്കുന്നില്ല എന്ന് തന്നെ. പക്ഷെ എങ്ങനെയോ ദിവചനം പ്രയോഗിച്ചു പോയി വിബന്ധവും. അത് മനുഷ്യന് പറ്റിയൊരു മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്താണ്? അല്ല, ഇത് ഈശ്വരനാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ ചിന്തിക്കരുത്. രണ്ടു തരത്തിലും മനസ്സിലാക്കാം, അവരവരുടെ ഇഷ്ടം പോലെ. ഭാഷകാരൻ പറയുന്നു ഇത് ക്ഷത്രിന്യായന് അങ്ങനെ പറഞ്ഞു. സംശയിക്കേണ്ട ഈശ്വരൻ തന്നെയാണ് അങ്ങനെ ഒരു ക്ഷത്രിന്യായം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഇതാണ് വ്യാഖ്യാനിച്ച് ശരിയാകുന്നത്, വ്യാഖ്യാനം കൊണ്ട് ശരിയാകും. അതിന് പിന്നെ ഉപോദ്ബലകമായ ഒരുപാട് യുക്തികൾ കൊണ്ടുവരാം. ഒരു യുക്തി പറയുന്നു, പരമാത്മ പ്രകടനം ഏതത് അന്യത്ര ധർമാത് അന്യത്ര അധർമാദിത്വ. ഇവിടെയും അധ്യാത്മ പ്രകടനമാണ്, അതും പരമാത്മാവിനെ കുറിച്ച് പറയുന്ന പ്രകടനമാണ് കഠോപനിഷത്തിൽ. എന്ന് പറഞ്ഞാൽ വ്രതം പിബന്ധു എന്ന് പറയുന്നു 3-1, അന്യത്ര ധർമാന്ന് പറയും 2-14. മൊത്തത്തിന്റെ ഒരു പ്രകരണമാണ് ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യും. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇന്നതായിരിക്കും പരമാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ആ പരമാത്മാവ് കർമ്മഫലങ്ങളൊന്നും അനുഭവിക്കാത്തവനായി അനശ്വനൻ അന്യോ അഭിജാഗശീതി, അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കണം. ആണ് പരമാത്മ പ്രകടനം ഹേതത് അന്യത്ര ധർമാത് അന്യത്ര അധർമാത് ഉപക്രമാത് തദ്വിഷയവ ച അത്രാപി വാക്യശേഷോ ഭവതി യസ്യേതു ഈജാനനാം അക്ഷരം ബ്രഹ്മ യത് പരം. ഇത് അവിടെ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പരമാത്മ വിഷയമാണ് ഈ ചർച്ച, പരമാത്മാവിനെയാണ്. തദ്വിഷയവ ചാത്രാവി വാക്യശേഷം പോകുന്നു യസ്യേതു ഈജാനനാം. ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നവർക്ക് സേതുവായി കർമ്മഫലദാതാവായി ഇരിക്കുന്ന അക്ഷരമായ പരംബ്രഹ്മം എന്നെല്ലാം പറയുന്നു. അപ്പോൾ പരബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. അതനുസരിച്ച് വ്യാഖ്യാനിക്കണം. ഗുഹാം പ്രവിഷ്ട ആത്മാനോഹി ഇത്യത്ര ചെയ്ത് പ്രപഞ്ചിക്കും. ബ്രഹ്മസൂത്രത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ഹൃദയത്തിൽ പ്രവേശിച്ചിരിക്കുന്ന രണ്ടാത്മാക്കൾ എന്നുവെച്ചാൽ, രണ്ടാത്മാക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിവ്യക്തിക്കുള്ള ആ സാധനം ഒന്ന് അതിലൂടെ പ്രകടമാകുന്നു എന്നേ അതിനർത്ഥമുള്ളു. അതായത് രണ്ടാത്മാവിൻ്റെ ഒരാത്മാവേ ഉള്ളൂ. അതാണ് അദ്വൈതം. തസ്മം നാസ്തി വിദ്യാഭേദ തസ്മാസ്ത വിദ്യേകത്വം. അതുകൊണ്ടിവിടെ ഒരേ ഒരു ആത്മതത്വമാണ് പറയുന്നത്. ഇവിടെ എല്ലാം പറയുന്ന ഒരു തത്വം തന്നെ, വിദ്യക്ക് ഭേദമൊന്നുമില്ല. പലതരത്തിലുള്ള ആത്മാവിനെ അറിയാൻ വേണ്ടി പറയുകയില്ല. ഇവിടെ ഇത്തരം സന്ദർഭങ്ങളെല്ലാം വരുമ്പോൾ പരമമായ തത്വത്തെ തന്നെ ഗ്രഹിക്കണം. തസ്മാത് വിദ്യേകത്വം, ആത്മവിദ്യ ഒന്നേ ഉള്ളൂ. പലതില്ല, പലത് വരുന്ന ഉപാസനകളാണ്. അവിടെ വിദ്യ നാനാത്വം. ഇത് വിദ്യേകത്വം എന്ന് പറയുന്നതിന് കാരണം ഒന്നതാണ്. ആത്മവിദ്യ പരമാത്മവിദ്യ എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. ഉപാസനയിൽ നാനാത്വമുണ്ട്, പലതുണ്ട്. അഭിജ തിഷ്വപ്യേതേഷു വേദാന്തേഷു പൂർവാപര്യ ആലോചനേ പരമാത്മ വിദ്യ ഏവ അവഗമ്യതേ താതാത്മ്യ വിവക്ഷ ഏവ ജീവോപാദന എന്നർത്ഥാന്തര. അപ്പൊ ഈ സ്ഥലങ്ങളിൽ മുണ്ടകം കഠം ശ്വേതാശ്വത്ര ഇവിടെ എല്ലാം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ഇവിടെ എല്ലാം പറയുന്നത് നിർഗുണ ബ്രഹ്മവിദ്യയാണ്, പരമാത്മവിദ്യയാണ്. പരമാത്മവിദ്യയാണെങ്കിൽ പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ പോലെ എന്താണ് ഈ കർമ്മഫലം അനുഭവിക്കുന്ന ജീവനെ കുറിച്ച് പറയുന്നത്? അത് മറ്റൊരു തത്വം എന്നുള്ള നിലയ്ക്കല്ല, അതും ഈ പരമാത്മാവ് തന്നെയെന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തിഷ്വപ്യേതേഷു വേദാന്തേഷു മൂന്ന് വേദാന്തങ്ങൾ. പൂർവാപര്യ ആലോചന, പൂർവാപരമായ വിചാരം ചെയ്തു കഴിഞ്ഞാൽ പരമാത്മവിദ്യയെ അവഗമ്യതേ. ഇവിടെയെല്ലാം പരമാത്മവിദ്യയാണ്. താതാത്മ്യവിക്ഷയ ഏവ ജീവോപാദനം. പിന്നെ ജീവൻ എന്തുകൊണ്ട് പറഞ്ഞു താതാത്മ്യത്തെ കാണിക്കണം എന്ന് വെച്ചാൽ ആ ജീവൻ പരമാത്മാവിൽ നിന്നും ഭിന്നനല്ല. നാർത്ഥാന്തര വിവക്ഷ അല്ലാതെ ഇവിടെ ജീവൻ പരനിൽ നിന്ന് അന്യനാണെന്നുള്ള വിവക്ഷയിലല്ല പറഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാ പരമാത്മവിദ്യായാം ഭേദാഭേദ വിചാരവതാരം അസ്ഥി. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരമാത്മവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഭേദാഭേദം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ അഭേദം മാത്രമേ ഉള്ളൂ. അഭേദത്തെക്കുറിച്ച് മാത്രം പരമാത്മവിദ്യയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. തസ്മാത് പ്രപഞ്ചാർത്ഥേവ ഏഷ യോഗ. അതുകൊണ്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് വിസ്തരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രം. യോഗ എന്ന് പറഞ്ഞാൽ സൂത്രം. തസ്മാച്ച അധിക ധർമ്മോപസംഹാര. കൂടുതൽ ധർമ്മങ്ങളെ പറഞ്ഞിരിക്കുന്നത് ഒരു വിദ്യയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വിദ്യയിലാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്, പലതിലല്ല. ധർമ്മത്തിൽ വ്യത്യാസം വന്നു. ഒരിടത്ത് പറഞ്ഞു ഒരാൾ കർമ്മ ഫലത്തെ അനുഭവിക്കുന്നു, വേറൊരാള് ഫലത്തെ അനുഭവിക്കുന്നുണ്ട്. വേറെടുത്ത് പറഞ്ഞു രണ്ടുപേരും ഫലത്തെ അനുഭവിക്കുന്നു. ഇതെല്ലാം ഒരു വിദ്യയിലാണെന്ന് മനസ്സിലാക്കും. ശരി, ഇത് വേറൊരു തരത്തിലും ഭാഷകാലം പറഞ്ഞിട്ട് വരും. ബ്രഹ്മവിദ്യ എപ്പോഴും ഏകരൂപമാണ്, നാനാരൂപമില്ല. തത്വജ്ഞാനം അത് ഏകരൂപത്തിലായിരിക്കും. എന്തുകൊണ്ട്? ബ്രഹ്മം ഏകമാണ്, ബ്രഹ്മേകരസമാണ്. അപ്പോൾ അതിൻ്റെ അറിവും ഏകരൂപത്തിലായിരിക്കും. പിന്നെ വരുന്ന വ്യത്യാസം ഇവിടെ പ്രക്രിയാഭേദം. ഈ പ്രക്രിയാഭേദവും ഈ പറയുന്ന ഏക വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണോ? പ്രക്രിയാഭേദവും ഇവിടെ പറയുന്നു വിദ്യേകത്വവും. വിദ്യ ഒന്നാണെന്ന് പറഞ്ഞു, എന്നാൽ പ്രക്രിയാഭേദമുണ്ട്. ഇതെങ്ങനെയാ ശരിയാവുന്നത്? വിദ്യേകത്വം എന്ന് പറയുമ്പോൾ എങ്ങനെ അദ്വൈതത്തിൽ പല പ്രക്രിയ വന്നു എന്ന് ചോദ്യം വരും? മനനത്തിന് വേണ്ടിയാണ്, മനനത്തിന് വേണ്ടിയാണ് പ്രക്രിയാഭേദം. അത് തന്നെ, അത് വിചാര രീതി. മനനം എന്നുവെച്ചാൽ വിചാരം പലതരത്തിലാകാം, പക്ഷെ എത്തിച്ചേരുന്നത് ഒരു തത്വത്തിൽ തന്നെ. അപ്പൊ വിചാരത്തിന് ഒരേ തരത്തിലായിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. വിഭിന്ന രുചിയുള്ള മനുഷ്യർ, വിഭിന്ന അധികാരികൾ, വിഭിന്ന കാലദേശങ്ങൾ, അതൊക്കെ അനുസരിച്ച് വിചാരത്തിന് വ്യത്യാസം വരാം. പ്രക്രിയ അതാണ്, വിചാര രീതികളാണ്. അപ്പോൾ പക്ഷെ അതെല്ലാം ഒരേ ഒരു തത്വത്തെ ലക്ഷ്യമാക്കിയാണ് ആ വിചാരങ്ങളെല്ലാം. അതുകൊണ്ട് തത്വജ്ഞാനത്തിൽ വ്യത്യാസം, തത്വ ഏകമായതുകൊണ്ട് ആ ജ്ഞാനവും ഏകമായി. ഇതാണ് അദ്വൈതത്തിൽ. പ്രക്രിയാഭേദം ഉണ്ടെങ്കിലും അത് ജ്ഞാനഭേദത്തെ ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഒരാചാര്യൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, വേറൊരാചാര്യൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി പറഞ്ഞിരിക്കുന്നു, അതെല്ലാം പ്രക്രിയകളാണ്. അവിടെ എല്ലാം തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് തന്നെ പറയുന്നു, തത്വസ്വരൂപത്തെക്കുറിച്ച് പറയും, രണ്ടു പറയാൻ പറ്റത്തില്ല. പഞ്ചകോശ വിവേകമെന്ന് ഒരിടത്ത് പറയും, അവസ്ഥാത്രയ നിരൂപണം എന്ന് വേറെടുത്ത് പറയും. ഈ വിവേകവും നിരൂപണവും എല്ലാം പലതരത്തിലാകാം, പക്ഷെ ഇതിലൂടെ എല്ലാം വെളിപ്പെടുത്തുന്നത് ഇവിടെ പറഞ്ഞ പരമാത്മാവിനെ തന്നെ. അതുകൊണ്ട് പരമാത്മവിദ്യ ആ അറിവ് ഏകരൂപമാണ്, അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത് അന്തരാഭൂതഗ്രാമവത് സ്വാത്മനഃ യസാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മയ ആത്മാ സർവാന്തര ഇത്യേവം ദിശസ്ത കോഹല പ്രശ്നയുർ നൈരന്തരീണ വാജസനൈന സമാമനന്തി. ഇവിടെ ഉഷസ്തൻ പറയുമ്പോഴും പിന്നീട് കഹോലൻ ചോദ്യം ചോദിക്കുമ്പോഴും ഇത് ആവർത്തിക്കും. ഏ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മയ ആത്മാ സർവാന്തര. ബിർള യാജ്ഞവൽക്കനോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്നതാണ്, ഇത് തുടർച്ചയായിട്ട് ഇത് ആവർത്തിക്കുന്നുണ്ട് ഈ ഭാഗം. ഏ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ ആത്മാ സർവാന്തര. ഇവിടെയും സംശയം, മുമ്പ് ചോദിച്ച സംശയം തന്നെ, ഇവിടെയും ഒരു വിദ്യയെ കുറിച്ചാണ് പറയുന്നത്, അതേ ഇത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ വിശദമായി ഭാഷകാരൻ വ്യാഖ്യാനിച്ചത് നമ്മൾ വളരെ വിശദമായി ദിവസങ്ങളോളം ചർച്ച ചെയ്തുമാണ്. കാരണം അത്ര വിസ്തൃതമാണ് ഭാഷ. അതും അദ്വൈതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ, അദ്വൈതികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും പ്രസിദ്ധമായൊരു വാക്യമാണത്. യസ്സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ അപരോക്ഷം ബ്രഹ്മ, അതിനാണ് അപരോക്ഷാത് ബ്രഹ്മ എന്ന് പറയുന്നത്. ബ്രഹ്മവിശേഷണം അപരോക്ഷം. അതുകൊണ്ട് അപരോക്ഷാതെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ ശ്രുതിക്ക് അങ്ങനെയല്ല, ശ്രുതി എന്ത് പറഞ്ഞോ അത് നമ്മൾ സ്വീകരിക്കും. അതുകൊണ്ട് അപരോക്ഷം മനസ്സിലാക്കും. ഇവിടെയും പറയുന്നത് എന്ന് ബ്രഹ്മം ഏകസ്വരൂപമാണ്, അപരോക്ഷ സ്വരൂപമാണ്. അത് പറയും ചിലടത്ത് നിത്യ അപരോക്ഷമാണ്, സദാ പ്രകാശസ്വരൂപമാണ്, സദാ ജ്ഞാനരൂപമാണ്. അതിന് ആ സ്വരൂപത്തെ അതിന് മാറ്റാൻ പറ്റത്തില്ല, ഒരിക്കലും അതിന് മാറാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അതിന് അറിവ്, ബോധം, ജ്ഞാനം, ചിത്ത്, ഈ ശബ്ദങ്ങളെ കൊണ്ടൊക്കെ പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരിക്കലും പരോക്ഷമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പരോക്ഷം ഞാൻ എന്നൊക്കെ നമ്മൾ എടുത്ത് പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പരോക്ഷജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇരുട്ടായ വെളിച്ചം എന്ന് പറയും പോലെ. ജ്ഞാനത്തിന് അപരോക്ഷമായേ ഇരിക്കാൻ പറ്റും. പിന്നെ പരോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചത്തിന് വെളിച്ചമായേ ഇരിക്കാൻ പറ്റും, ഒരിക്കലും വെളിച്ചത്തിന് ഇരുട്ടായിരിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ഇരുട്ടായ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയാൻ പറ്റില്ല. വെളിച്ചത്തിന് വിശേഷണമായി ഇരുട്ടിനെ പറയാൻ പറ്റില്ല. വെളിച്ചത്തിനൊപ്പം പറയാം, നേരത്തെ പറഞ്ഞു ഛായ തപോ, രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അവിടെ പറയുന്നത് ഇരുട്ടും വെളിച്ചവും രണ്ടെണ്ണത്തിനെ പറയാൻ, അത് പറയാം. പക്ഷെ ഇരുട്ടായ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്തായിപ്പോവും? ഏകമാവും. ഏകത്തിനങ്ങനെ പറഞ്ഞാൽ എന്ത് ദോഷം വരും? വ്യാഘാതം, പരസ്പര വിരുദ്ധമാണ് എന്ന് പറയാൻ കഴിയത്തില്ല. എന്നാലും പിന്നെ ആൾക്കാർ പറയുന്ന എന്താണ്? പരോക്ഷജ്ഞാനം, എനിക്ക് ബ്രഹ്മത്തിന്റെ പരോക്ഷജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മത്തെക്കുറിച്ച് പരോക്ഷജ്ഞാനമേ ഉള്ളൂ, അപരോക്ഷജ്ഞാനം ഇല്ല എന്ന് പറയും. എന്തായാലും അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പറയൂ വേറെ ആരും. പരോക്ഷജ്ഞാനം അപരോക്ഷജ്ഞാനം എന്ന് പറയും എന്തെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ പലരും പറയാറുണ്ട് പരോക്ഷജ്ഞാനം. അദ്വൈതത്തെ തന്നെ പറയാറില്ലേ, ആദ്യം പരോക്ഷജ്ഞാനം ഉണ്ടാക്കണം, പിന്നെ അപരോക്ഷം ഞാൻ ഉണ്ടാക്കും. അസ്ഥി എന്ന് പറയുന്നത് പരോക്ഷം ഞാൻ എന്ന് പറയാം. എങ്ങനെ പറയാൻ പറ്റും? കാരണം ജ്ഞാനം ഏകരൂപമേ ഉള്ളെങ്കിൽ പിന്നെ അതെങ്ങനെ പരോക്ഷം ഒന്നാവും? ഒന്നുകിൽ അത് പരോക്ഷം, അല്ലെങ്കിൽ അത് അപരോക്ഷം. ജ്ഞാനം ഏകസ്വരൂപമാണ്. അപ്പൊ ബ്രഹ്മം അസ്ഥി എന്നറിഞ്ഞാലും അത് ജ്ഞാനമാണെങ്കിൽ എന്തായിരിക്കും? ബ്രഹ്മോ അസ്ഥി എന്ന് പറയുന്നത് ജ്ഞാനമാണെങ്കിൽ അത് പരോക്ഷവും അപരോക്ഷവും. പിന്നെ എങ്ങനെ പരോക്ഷം ഞാനും എന്ന് പറയുന്നു? അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മം പരോക്ഷമായിരിക്കുന്ന ജ്ഞാനം എന്ന് പറയാൻ കഴിയുക. എന്ന് പറഞ്ഞാൽ എന്തുവരും? ബ്രഹ്മം പരോക്ഷ വസ്തു എന്ന് വരത്തില്ലേ? ബ്രഹ്മത്തെ കുറിച്ചല്ലേ പറയുന്നത്? അതവർ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. അപ്പൊ ബ്രഹ്മം പരോക്ഷമായിരിക്കോ? വിഷയമായി പരോക്ഷമായി ബ്രഹ്മം ഇരിക്കോ? അപ്പൊ അങ്ങനെ പറയാൻ കഴിയുമോ? അപരോക്ഷം വേദ അധ്യയനം കൊണ്ട് കിട്ടുന്നത് പരോക്ഷ ജ്ഞാനം, പിന്നെ സമാധിയിലെത്തി വിവേകഖ്യാതി അതിലുണ്ടാകുന്ന ജ്ഞാനമാണ് അപരോക്ഷ ജ്ഞാനം. ശരി, വേദ അധ്യയനം കൊണ്ട് ബ്രഹ്മത്തെയാണ് അറിയുന്നതെങ്കിൽ അറിവ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, ബ്രഹ്മം സ്വയം തന്നെ അപരോക്ഷമായിരിക്കുന്നു. അപ്പൊ വേദ അധ്യയനം കൊണ്ട് സ്വയം അപരോക്ഷമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ പരോക്ഷമായ അറിവ് എങ്ങനെ ഉണ്ടാവും? അറിവ് തന്നെ സ്വയം അപരോക്ഷമായിരിക്കല്ലേ, ഇതെങ്ങനെ പരോക്ഷമായി വേദാധ്യയനം കൊണ്ട് അറിവുണ്ടാകും? ബ്രഹ്മം സ്വയം അപരോക്ഷമായിരിക്കല്ലേ, അത് അറിവല്ലേ. അപ്പൊ അറിവിനെങ്ങനെ ഏകസ്വഭാവമായ ഇരിക്കുന്ന അറിവിന് ഇനി മറ്റൊരു സ്വരൂപം കൂടെ വന്നിട്ട് വേദാധ്യയനം ചെയ്യുമ്പോൾ അതിനെ അറിഞ്ഞു പരോക്ഷമായ അറിവിനെ എന്നങ്ങനെ പറയാൻ പറ്റും? തന്നിൽ നിന്ന് അന്യമായി എന്തിനെ അറിയുന്നു? ബ്രഹ്മത്തെ. ആ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? അറിവ്. അതെന്താണ്? അപരോക്ഷം. അപ്പിന്നെങ്ങനെ പരോക്ഷമായി അറിയുന്ന ഈ പുസ്തകത്തെ പുസ്തകമായല്ലേ അറിയാൻ പറ്റൂ, പേനയായിട്ട് അറിയാൻ പറ്റൂ. അതുപോലെ ബ്രഹ്മം അപരോക്ഷമാണെങ്കിൽ അതിനെങ്ങനെ പരോക്ഷമായി അറിയാൻ പറ്റും? ഇന്ദ്രപ്രത്യക്ഷം അല്ലാത്തതുകൊണ്ടാണ് പരോക്ഷം എന്ന് പറയുന്നത്. ഈ പുസ്തകം എന്ന് പറയുന്നത് ഞാൻ ഇന്ദ്രിയം കൊണ്ട് പ്രത്യക്ഷമായി കാണുന്നില്ല. കണ്ണടച്ച് ഒരാൾ വന്ന് എന്നോട് പറയുന്നത് ആ മുമ്പ് ഈ പുസ്തകം ഇരിക്കുകയാണ് എന്നുവെച്ചാൽ ഞാൻ ഇതിനെ പരോക്ഷമായി അറിയുന്നു. പരോക്ഷമായി അറിയുമ്പോൾ പുസ്തകവും പുസ്തകം അല്ലാതാവും. ഞാൻ പരോക്ഷമായി അറിയുന്നതുകൊണ്ട് പുസ്തകം മറ്റൊന്നാവും. അപ്പൊ ബ്രഹ്മത്തെ ഞാൻ പരോക്ഷമായി അറിയുന്നു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ പ്രത്യക്ഷമല്ല, അതുകൊണ്ട് എങ്ങനെ പരോക്ഷമാകും? കാരണം അത് സ്വയം അറിവും അപരോക്ഷവുമായിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ പരോക്ഷമാവും? ആ പറഞ്ഞ എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലായോ? ഗുരുക്കന്മാരുടെ അനുഭവം ഇതിപ്പോ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്ന് പറയുന്നത് ഗുരുക്കന്മാരുടെ അനുഭവം തന്നെ. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് അന്നും ചർച്ച ചെയ്തതാണ്, അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. വിഷയ അത് എന്തിനാണ് വിഷയ വിഷയായിട്ട് അറിയുന്നത്? ബ്രഹ്മത്തെയാണോ? ആണോ ബ്രഹ്മത്തിന്റെ കാര്യമാണ് പറയുന്നത്? അതെ, മറ്റെന്തിൻ്റെങ്കിലും കാര്യമാണോ? ഇവിടെ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മത്തെ കുറിച്ചാണ്. അതിനെ അത് സ്വയം അറിവായും അപരോക്ഷമായും ഇരിക്കെ അതിനെക്കുറിച്ച് എങ്ങനെ പരോക്ഷമായ അറിവുണ്ടോന്ന് ചോദ്യം. ചോദ്യം മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയും. അജ്ഞാന വിപരീത സംശയങ്ങളോട് കൂടിയുള്ള അറിവ് പരോക്ഷജ്ഞാനം. അജ്ഞാന വിപരീത സംശയങ്ങളോട് കൂടിയുള്ള അറിവ് പരോക്ഷജ്ഞാനം. നീങ്ങിയാലുള്ള ജ്ഞാനം അപരോക്ഷജ്ഞാനം. ശരി, ഈ ഇരിക്കുന്ന പുസ്തകത്തിന് ഞാൻ അജ്ഞാന സംശയ വിവരങ്ങളോടുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പുസ്തകം അല്ലാതെ ആവും? ആവും. ആകുമോ? ചിന്തിക്കണം. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ബ്രഹ്മത്തെ കുറിച്ചുള്ള പരോക്ഷമായ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ എന്നെ കൂടെ ഒന്ന് അറിയിക്കണം. രഹസ്യമാക്കി വെക്കരുത്. എനിക്കും അറിയണം എങ്ങനെയാണ് ഈ ബ്രഹ്മത്തിന്റെ പരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നത്. ഏത് വഴിക്കായാലും കൊള്ളാം. Thank you.